പൽപ്പല്ല ഈലങ്ങി ബൈ ബൈ ഇമാസക്തി പുൽ ഓയി തി അതുത് സുസുൽ ദാദു സിബിലിയം കൻ അർമാദു മകിപാംഗ്രിക് നാക് പുൽ ഓയി തി ആമി. Kay-kay sap lubong at pipinatag tayon kas agkakabsat amin maubong narway ang masakbayan kada tay nga agkakaiyan minsahe ti puloy ti amin. Itanemen amin ang nabaybayan jay igit di baybay nakalinlin na ay maltiing akapyan sumambay. Iwan mo na at lumakapagdag at itagtagainin lagiti upupin indan tulak amen kapya ipuloy ti angin. Iwan mo na at lumakapagdag at itagtagainin pinsir mata awan bandalag agas at tutubo kapya ipuloy ti angin. Ti sumangbayan sa ayin ang alakdain pagdaan nagpatingtingin huwaya-waya magungugin akay kaysa tayo nga atensyon kakarubag itala ako. Press out. Kamuruin.